പലതരത്തിലും സന്തതി ഉണ്ടാവും. സന്തതി ഉണ്ടാകുന്നതിന് പ്രസവിച്ച് കുട്ടികളുണ്ടാവണമെന്നില്ല. ഓരോ ഇനത്തിനും മെയ്യും ഓരോ മാതിരി ഒച്ചയും മണവും ചുവയും ചൂടും തണുവും നോക്കും ഓർക്കണം. ഓർക്കണമെന്ന് വെച്ചാൽ സാധാരണ പറയും പോലെ എന്താ അർത്ഥം? ചിന്തിച്ച് മനസ്സിലാക്കണം. ഓരോ ഇനത്തിനും ഓരോ ജാതിക്കും ഓരോ മാതിരി, ഓരോ മാതിരി എന്ന് വെച്ചാൽ പ്രത്യേകം പ്രത്യേകം മെയ്യും ശരീരവും ഓരോ മാതിരി എല്ലാത്തിനോടും ചേർക്കണം. ഒച്ചയും ശബ്ദവും മണവും ചുവയും ചൂടും തണുവും നോക്കും എല്ലായിടത്തും. ഓരോ മാതിരി എന്ന് വെച്ചാൽ പ്രത്യേകം പ്രത്യേകം, ഓരോ ഇനത്തിനും പ്രത്യേകമാണ് എന്ന് വെച്ചാൽ ഓരോ ഇനത്തിൻ്റെയും ശരീരം ഒരു തരത്തിലായിരിക്കും. അവയുടെ ശബ്ദം, ഒച്ച എന്ന് വെച്ചാൽ ശബ്ദം, നമ്മൾ തിരിച്ചറിയാൻ വേണ്ടി പറയുകയാണ്. ഒരു ഇനത്തിനെ, ഒരു ജാതി എങ്ങനെ തിരിച്ചറിയും? എൻ്റെ ശരീരം കൊണ്ട് തിരിച്ചറിയാം. പിന്നെ എന്താണ്? എൻ്റെ ശബ്ദം കൊണ്ട് തിരിച്ചറിയാം. പിന്നെ എങ്ങനെയാണ്? എൻ്റെ മണവും ചുവയും എങ്ങനെ? ഞാൻ പറഞ്ഞല്ലേ ഉള്ളൂ, ഞാൻ അർത്ഥം പറഞ്ഞല്ലേ. മണവും ചുവയും ചൂടും തണുവും, ഇത്രയും കൊണ്ട് ഒരു ജാതിയെ തിരിച്ചറിയാൻ പറ്റും. അപ്പോ ഇത് എന്ന് വെച്ചാൽ ഇതൊരു ജാതിയിലുള്ള പ്രത്യേകതയാണ്. അപ്പൊ ഇതിൽ പറയുന്ന ഒച്ച, മണം, ചുവ, നോക്ക്, ഇതെല്ലാം എൻ്റെ ഇന്ദ്രിയങ്ങളാണ്. ഇന്ദ്രിയങ്ങളുടെ പ്രവൃത്തിയെ പറയാണ്. ഒച്ച എന്ന് പറയുന്നത് നമ്മൾ സാധാരണ കർമ്മേന്ദ്രിയം എന്ന് പറയും. മണമെന്ന് പറയുന്നത് അതിൻ്റെ ഘ്രാണേന്ദ്രിയം. ചുവ എന്ന് പറയുന്ന രസനേന്ദ്രിയം. നോക്കെന്ന് പറയുന്ന ചക്ഷുവേന്ദ്രിയം. എന്ന് വെച്ചാൽ അതിൻ്റെ ഇന്ദ്രിയ ഘടനകൾ ഓരോ ജാതിക്കും വേറെ വേറെ ആയിരിക്കും. ചൂടും തണുവെന്ന് പറയുന്നതും പ്രാണികളിൽ വ്യത്യസ്തമാണ്. ഇതെല്ലാം നമ്മൾ ഇവിടെ പറയുമ്പോൾ മനുഷ്യനെ എടുത്ത് മനസ്സിലാക്കണം. കാരണം എന്തെന്ന് വെച്ചാൽ ഇന്നത്തെ സയൻസ് ഇതിൽ നിന്നൊക്കെ ഒരുപാട് പുരോഗമിച്ചിട്ടുണ്ട്. എന്നിട്ട് ടാക്സോണമി എന്ന് പറയും, ജീവവർഗങ്ങളെ വിഭജിക്കുന്നതിന് ഒരുപാട് ആധുനികമായ സമ്പ്രദായങ്ങളുണ്ട്. ഈ പറയുന്ന ഒരു പഴയ രീതി അനുസരിച്ച് ഒരു പൊതുവായ രീതി പറയുകയാണ്. പൊതുവായ രീതി പറയുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ ഒന്ന് മെയ്, ശരീരം. ശരീരം കൊണ്ട് ഒരു ജാതിയെ തിരിച്ചു. ഉദാഹരണം മനുഷ്യൻ തന്നെ. മനുഷ്യൻ്റെ ശരീരം കൊണ്ട് അവനെ തിരിച്ചറിയാൻ പറ്റും. എല്ലാ മനുഷ്യരുടെയും ശരീരത്തിൽ രണ്ട് ഭാഗം വരും ഇന്ന്. ഒന്ന് അനാട്ടമി, മറ്റൊന്ന് ഫിസിയോളജി. അനാട്ടമി എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരഘടന, ശരീരത്തിൻ്റെ ഉള്ളിലുള്ള അവയവങ്ങൾ, ഇതിനെക്കുറിച്ച് പഠിക്കുന്നതാണ് അനാട്ടമി എന്ന് പറയുന്നത്. ഫിസിയോളജി എന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിലുള്ള ഓരോ സിസ്റ്റത്തെക്കുറിച്ച് പഠിക്കുന്നതാണ് ഫിസിയോളജി എന്ന് പറയുന്നത്. അതാണ് ഇപ്പോൾ ഡൈജസ്റ്റീവ് സിസ്റ്റം. ഒരു ആഹാരം അങ്ങോട്ട് ചെന്നു കഴിഞ്ഞാൽ അവിടെ എന്തൊക്കെ എൻസൈം ഉണ്ടാകുന്നു, എങ്ങനെയാണ് അതിൻ്റെ ദഹന പ്രക്രിയ നടക്കുന്നത്, അതിൽ നിന്നെങ്ങനെയാണ് വൈറ്റമിൻസും മിനറൽസും പ്രോട്ടീനും ഒക്കെ വേർതിരിയുന്നത് തുടങ്ങിയ കാര്യങ്ങൾ പഠിക്കുന്നതാണ് ഡൈജസ്റ്റീവ് സിസ്റ്റം. യൂറിനൽ സിസ്റ്റം, ഇങ്ങനെ പല സിസ്റ്റങ്ങൾ നമ്മുടെ ശരീരത്തിലുണ്ട്. ഈ സിസ്റ്റങ്ങളെക്കുറിച്ച് പഠിക്കുന്നതാണ് എന്ത് പറയുന്നത്? ഫിസിയോളജി എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ശരീരം എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ട് ഇത് രണ്ടും ചേർന്നതാണ്, അനാട്ടമിയും ഫിസിയോളജിയും. ഇത് മനുഷ്യനെ കുറിച്ച് ചിന്തിക്കുക. എല്ലാ മനുഷ്യരിലും ഇത് എന്തായിരിക്കും? ഒരേ രീതി തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. അപ്പം ഇതെല്ലാം ഒന്നായിരുന്നാൽ അതൊരു ജാതിയായി. പക്ഷെ എല്ലാ പ്രാണികളിലും ഇതുപോലെയല്ല. ഇപ്പോൾ പശുവിൻ്റെ അനാട്ടമി നമ്മുടെ പോലെയല്ല, ഒരുകൂടി വ്യത്യാസമുണ്ട്. അതിൻ്റെ ഡൈജസ്റ്റീവ് സിസ്റ്റം നമ്മളെ പോലെയല്ല. പിന്നെ ആഹാരം കഴിച്ചിട്ട് പുറത്തെടുത്ത് വീണ്ടും അതിനെ ചവച്ചരച്ച് ഉള്ളി കൊണ്ടുപോയി വീണ്ടും ദഹിപ്പിക്കാൻ പറ്റും. അതിന് പല അറകളുണ്ട് ആമാശയത്തിന്. അപ്പോൾ ഡൈജസ്റ്റീവ് സിസ്റ്റം മാറ്റമാണ്. ഗോവിൻ്റെ ജാതി ഗോത്വം എന്ന് പറയുന്നു. അതിൻ്റെ അനാട്ടമി അനുസരിച്ചും അതിനും വ്യത്യാസമുണ്ട്. അതുപോലെ പ്രാണികൾക്കെല്ലാം വ്യത്യാസമുണ്ട്. പിന്നെ മനുഷ്യൻ ഇത് ഓരോ കാര്യങ്ങളിലും അതുപോലെയാണ്. ഇത് മൊത്തം മെയ് എന്ന് വെച്ചാൽ ശരീരത്തെ സംബന്ധിച്ച് അങ്ങനെയാണ്. ഈ ഒച്ച, ഈ സംസാരശേഷി എന്ന് പറയുന്നത് ഈ പ്രാണിവർഗങ്ങളിൽ മനുഷ്യന് മാത്രമേ ഉള്ളൂ. കാരണം മനുഷ്യന് മാത്രമാണ് അത് കിട്ടിയത്. മനുഷ്യനെ പരിണാമത്തിൻ്റെ ആദ്യം ആസ്ട്രലോപിത്തിക്കോസ് എന്ന് പറയുന്നിടത്ത് ആ അവസ്ഥയിലെത്തിയപ്പം, അതായത് മരത്തിൽ നിന്ന് ഇനി താഴോട്ടിറങ്ങിയ സമയത്തൊന്നും അതിന് സംസാരിക്കാൻ പറ്റില്ലായിരുന്നു. അത് കഴിഞ്ഞ് ക്രമേണ അതിങ്ങനെ വികസിച്ച് വികസിച്ച് നമ്മുടെ ഉള്ളിൽ ശരീരഘടനയിൽ മാറ്റം മാറി മാറി മാറി മാറി വന്ന് നിയാണ്ടർത്താലിലൊക്കെ വന്നപ്പോഴത്തേക്ക് ചെറുതായി സംസാരം വന്ന് ഹോമോസാപ്പിയൻസിൽ വന്നപ്പോഴാണ് ഇന്ന് ആധുനിക മനുഷ്യനാണ് ഇന്ന് സംസാരിക്കാം, പാട്ടുപാടാം, ഏതെല്ലാം തരത്തിൽ കർണാട്ടിക് മ്യൂസിക് എന്തെല്ലാം പാടുന്നു. ഈ കഴിവൊക്കെ എങ്ങനെ വന്നു? ഇത് ഈ കഴിവ് ഈ തരത്തിൽ സംഭാഷണ ശേഷി മനുഷ്യന് മാത്രമേ ഉള്ളൂ. വാശേഷിയുള്ള മനുഷ്യർ ഒരു ജാതിയാണ്. ഇത് പരിണാമത്തിലൂടെ വന്നതാണ്. മറ്റ് ജീവികളൊക്കെ ശബ്ദങ്ങളുണ്ടാക്കും നമുക്ക് കേൾക്കാൻ നല്ല. ഇപ്പോൾ ആ പക്ഷിയുടെ ശബ്ദം നമുക്ക് കേൾക്കാൻ, നമുക്ക് കേൾക്കാൻ അത് വളരെ രസകരമാണ്. അവയ്ക്ക് തമ്മിൽ കമ്മ്യൂണിക്കേഷൻ നടത്താം, അവരുടെ ഭാഷയുണ്ട്. പക്ഷേ മനുഷ്യൻ്റെ ഈ കമ്മ്യൂണിക്കേഷൻ സ്കില്ലെന്ന് പറയും, സംഭാഷണം, ഈ ആശയങ്ങൾ പരസ്പരം വിനിമയം ചെയ്യാനുള്ള ഈ കഴിവ് ഏറ്റവും വികാസം പ്രാപിച്ച എങ്ങനെ എല്ലാ നമ്മുടെ കഴിവുകളും ഒരു കഴിവെന്നുള്ളതല്ല, എല്ലാ കഴിവുകൾക്കും നമ്മളുടെ ജീൻ, മനുഷ്യൻ്റെ ജീൻ ഒരു കാരണമാണ് എന്ന് പറയും. എല്ലാ കഴിവുകളും ഓരോരുത്തരുടെ ജീൻ കാണും. അതൊരു കാരണമാണ്. നമ്മുടെ പൂർവികരെന്ന് പറയുന്ന ആര്? ആ ആ കാലഘട്ടത്ത് നമുക്ക് ഈ കഴിവ് പ്രസംഗിക്കാൻ, ശബ്ദം വന്നിട്ട് വേണ്ടി പ്രസംഗിക്കാൻ. അത് പരിണാമം കൊണ്ട് വന്നു ചേർന്നാണ്. പിന്നെ നമ്മൾ വളർത്തിയെടുക്കുന്നു, നമുക്ക് അഭ്യാസം കൊണ്ട് തന്നെ വളർത്തിയെടുക്കാം. നമ്മുടെ ജീനിലുണ്ടാവും. പിന്നെ അതിന് നമുക്ക് പരിണാമം കൊണ്ടും വളർത്തിയെടുക്കാം. നമ്മുടെ പരിണാമം എന്ന് വെച്ചാൽ നമ്മുടെ അഭ്യാസങ്ങൾ. അപ്പോൾ ഏത് കഴിവും നമുക്ക് പോഷിപ്പിക്കാം, പക്ഷേ അതിൻ്റെ സൂക്ഷ്മ രൂപത്തിൽ നമ്മുടെ ജീനിൽ അത് ഉണ്ട്. ആ ജീനിൽ വന്നത് പരിണാമത്തിലൂടെ നമുക്ക് കിട്ടിയതാണ്. അതുകൊണ്ടാണ് ഇപ്പൊ പാടുന്നു. എല്ലാവർക്കും പാടാൻ പറ്റും? എന്തുകൊണ്ട് പറ്റുന്നില്ല? ശ്രമിച്ചാലും പറ്റത്തില്ല. അപ്പോൾ പറയും ജ്ഞാനമില്ല എന്ന് പറയും. പാട്ട് പഠിപ്പിക്കുന്നവർ പറയും പാടാൻ ജ്ഞാനമില്ല. എല്ലാത്തിനും അങ്ങനെ ഒരു ജീന് വേണം. ഇപ്പൊ പാണിനിയും എല്ലാവർക്കും പഠിക്കാൻ പറ്റില്ല, മനസ്സിലാകത്തില്ല എന്താ പറയുന്നതെന്നൊന്നും. അതനുസരിച്ച് ചിന്തിക്കാൻ പറ്റില്ല. ജീന് വേണം, ഉണ്ടെങ്കിലേ പറ്റും. ജീനുള്ളവർക്ക് പറ്റും, അല്ലാത്തവർക്ക് എന്താ പറയുന്നതെന്ന് കേട്ടപ്പോഴും ഒന്നും മനസ്സിലാകത്തില്ല. അതായത് നമ്മുടെ സെല്ല്, ആ സെല്ലിൻ്റെ ഉള്ളിലിരിക്കുന്നതാണ് ന്യൂക്ലിയസ്. ന്യൂക്ലിയസിൻ്റെ ഉള്ളിലിരിക്കുന്നതാണ് ക്രോമസോം. ക്രോമസോമിൻ്റെ ഉള്ളിലിരിക്കുന്നതാണ് ഡി എൻ എ. ഡി എൻ എയുടെ ഒരു ഭാഗമാണ് ജീൻ എന്ന് പറയും പൊതുവായി പറഞ്ഞു. ആ ഡി എൻ എയുടെ ഉള്ള കോഡുകൾ എന്ന് പറയും. അതിനെക്കുറിച്ചൊക്കെ ഇന്ന് കൂടുതൽ വിശദീകരിക്കാൻ ഞാൻ ആളല്ല, പക്ഷേ അതിനെക്കുറിച്ച് ഒരുപാട് പഠനങ്ങളും മനുഷ്യനിന്ന് ഒരുപാട് അറിവുണ്ട്. അവിടെ തുടങ്ങുന്നു എനിക്ക് പാടാനുള്ള കഴിവ് എന്തുകൊണ്ട് ഇല്ലാതെ വന്നു എന്നുള്ളത്. ഞാൻ സംഗീതം പഠിക്കാൻ കുട്ടിക്കാലത്ത് ഒരു ആശാന്റെ അടുത്ത് പോയി. ആശാനോട് ജ്ഞാനമില്ല, പഠിച്ചിട്ട് കാര്യമില്ല, അന്ന് നിർത്തി. എനിക്കും ബോധ്യപ്പെട്ട കാര്യമാണ്, ചെറിയ കാലം ചെറിയ പ്രായത്തിൽ ഒരാഗ്രഹം കൊണ്ട് ഞാൻ പാടിയിരുന്നെങ്കിൽ എന്ത് കഴുകേടായിപ്പോയാണ്. അപ്പൊ യേശുദാസ് ഒരു ശബ്ദം മാത്രം പോരാ, ആ രാഗങ്ങളെയും താളങ്ങളെയൊക്കെ തിരിച്ചറിയാനും അത് പ്രയോഗിക്കുന്നതിനുള്ള ഒരു കഴിവെന്ന് പറയുന്നത് ജന്മസിദ്ധമായി അതിൻ്റെ ഒരു അംശം ഉണ്ടായാൽ അതിനെ പോഷിപ്പിച്ച് പോഷിപ്പിച്ച് സാധകം ചെയ്ത് ചെയ്ത് ചെയ്ത് ചെയ്ത് ചെയ്തെടുക്കും. അപ്പൊ എല്ലാ കഴിവുകളും ഇങ്ങനെയാണ്. എൻ്റെ കയ്യിലും ഉണ്ട് സംഗീതത്തിൻ്റെ ഒരു ജീനുണ്ട്, പക്ഷേ അതിൻ്റെ കോഡിങ് വളരെ മോശമാണ്. അതങ്ങോട്ട് അതിൻ്റെ മ്യൂട്ടേഷൻ ഒന്നും ശരിക്കും നടക്കുന്നില്ല, അത് പറ്റത്തില്ല. അപ്പോൾ ഒരു കഴിവിനെ സംബന്ധിച്ചല്ല, ഏത് കഴിവിനെ സംബന്ധിച്ച് ഒന്ന് ആ ജീനും പിന്നെ നമ്മുടെ പ്രാക്ടീസും, നിരന്തരമായ പ്രാക്ടീസ്. അപ്പോ അതാണ് പ്രധാനമായൊരു ഘടകം എന്ന് പറയുന്നത്. അത് നമ്മുടെ ഡി എൻ എയ്ക്ക് ഉള്ളിലിരിക്കുന്ന സാധനം. ഇപ്പൊ ഓരോ ജാതികളെയും ഇവിടെ പറയുന്ന ശരീരം എന്ന് പറയുന്നത് പൊതുവെ ഇതെല്ലാം നമ്മൾ മനുഷ്യനെ കണ്ടുകൊണ്ട് പറഞ്ഞാൽ മതി, കാരണം ഇന്നത്തെ ആധുനികമായ ജീവശാസ്ത്രം വെച്ചൊന്നും ചിന്തിക്കേണ്ട. ഗുരുവിനെ സംബന്ധിച്ച് മനുഷ്യർക്ക് ഒരു ജാതിയാണെന്ന് പറയണം, അത്രയേ ഉള്ളൂ. അല്ല, ബാക്കി ജീവശാസ്ത്രങ്ങളിലേക്ക് പോയാൽ അത്തരം വിഭജനങ്ങൾക്ക് ഈ പറയുന്നതൊന്നും പോരാതെ വരും. മനുഷ്യന് മാത്രം നമ്മൾ ചിന്തിക്കുക. പിന്നെ പറയുന്ന ശബ്ദം അത് തന്നെ, മനുഷ്യന് നോക്കുക വേറെ ഏത് ജീവിക്കും ഇതുപോലെ ആശയവിനിമയം നടത്തും എല്ലാവരും, പക്ഷേ ഇതുപോലെ വർണ്ണസ്ഫുടത കാ ഖ ഗ ഘ ആ എ ഈ ഓ യു ഇങ്ങനെയൊക്കെ പറയാനുള്ള ആ കഴിവെന്ന് പറയുന്ന ആർക്കേ ഉള്ളൂ മനുഷ്യൻ. ബാക്കി ഒരു ഇതിൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല. അവരവരുടേതായ രീതിയിലൊരു ഭാഷയിൽ കമ്മ്യൂണിക്കേഷൻ നടത്തും. അപ്പൊ ഇതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാം, എ ഇ ഒ യു എന്ന് പറയാൻ കഴിവുള്ള മനുഷ്യൻ അതെല്ലാം മനുഷ്യരാണ്, ക ഖ ഗ ഘ എന്ന് പറയാൻ കഴിവുള്ളവരെല്ലാം മനുഷ്യരാണ്. പക്ഷേ ഈ പക്ഷിയുടെയൊക്കെ പാട്ട് അത്ര രസമുള്ളതാണ്. അപ്പോ അവിടെയൊന്നും അവർക്ക് ഈ വർണ്ണത്തെ പ്രകടിപ്പിക്കാനുള്ള ശേഷിയും, നമ്മൾ വളരെ കഷ്ടപ്പെട്ട് തത്തയെ കൊണ്ടെന്ന് പറയിക്കാം, തത്തമ്മ പൂച്ച പൂച്ച, അത് വളരെ കഷ്ടപ്പെട്ടു, അതിനപ്പുറമൊന്നും അവന് പോകാൻ പറ്റില്ല. അത്രയും ജീൻ അതിനകത്തുണ്ട്, അതുകൊണ്ട് തന്നെ അത് മനുഷ്യനാകുന്നില്ല. അപ്പൊ ഒച്ച പ്രത്യേകം പ്രത്യേകമാണ് ഓരോ ജാതികളും, മനുഷ്യൻ്റെ ഒച്ച വേറെയാണ്. ഇനി മണം, നോക്ക്, ഇതൊക്കെ പൊതുവെ ഇന്ദ്രിയങ്ങളെക്കുറിച്ച് പറയുകയാണ്. ചുവ രസം, രസനേന്ദ്രിയം, ചൂടും തണുവും വേറെ. ഇത് നോക്കുക, മനുഷ്യന് എല്ലാവർക്കും മനുഷ്യൻ്റെ ഇന്ദ്രിയങ്ങളെല്ലാം ഇത്രേ പറഞ്ഞിട്ടുള്ളൂ, എല്ലാ ഇന്ദ്രിയങ്ങളെയും എടുക്കണം, കാരണം പഴയ കാലത്ത് ഇങ്ങനെ പഞ്ചേന്ദ്രിയങ്ങളെന്ന് പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞ് വരുന്നതുകൊണ്ട് ഒന്ന് രണ്ടെണ്ണം പറഞ്ഞാൽ ബാക്കിയോടെ എടുത്തോണം. അപ്പോ മനുഷ്യൻ്റെ ഈ ഘ്രാണേന്ദ്രിയം മറ്റ് ജീവികളുടേത് പോലെ അല്ല. ആന, ആനയുടെ ഘ്രാണേന്ദ്രിയം അതിന് വളരെ ദൂരെയുള്ള മണം അതിനെ പിടിക്കാൻ പറ്റും. ആനയ്ക്ക് വളരെ ദൂരെ, മനുഷ്യനതിന് ശേഷിയില്ല. മനുഷ്യൻ്റെ പ്രത്യേകതയുണ്ട്. പട്ടിക്ക് വളരെ ചെറിയ മണം പോലും അതിന് പിടിച്ചു വയ്ക്കാൻ പറ്റും. മനുഷ്യൻ്റെ മണം പോലും അതിന് പിടിച്ചു വയ്ക്കാൻ പറ്റും. മനുഷ്യനാ ശേഷിയില്ല. അപ്പോൾ മനുഷ്യൻ്റെ മണം എന്ന് വെച്ചാൽ ഇന്ദ്രിയം, ഇന്ദ്രിയ ശേഷി എന്ന് പറയുന്നത് അതെല്ലാ മനുഷ്യരിലും ഒരുപോലെ തന്നെ. അല്ല, നമ്മൾ ഒന്നിനെ മണത്ത് നോക്കുന്ന കാര്യമില്ല പറയുന്നു. ഒരു ജീവിയിലുള്ള ഇന്ദ്രിയങ്ങളുടെ വ്യത്യാസം പറയുന്നു. അല്ല, നമുക്കിപ്പോൾ ചെന്ന ഏതെങ്കിലും ഒരു ജീവിയെ, ഒരു ജാതിയെ മണത്തറിയാനൊന്നും പറ്റത്തില്ല. നമ്മൾ മണക്കുന്ന കാര്യമല്ല പറയുന്നത്, നമ്മളിലുള്ള ഇന്ദ്രിയത്തെക്കുറിച്ചാണ് പറയുന്നത്. പലരും അങ്ങനെയൊക്കെ എഴുതി വെച്ചിരിക്കുന്നു. ഒരു ജാതിയിൽ ഉള്ള ഇന്ദ്രിയങ്ങൾ മറ്റ് ജാതിയിലുള്ള ഇന്ദ്രിയങ്ങളുമായിട്ടുള്ള വ്യത്യാസം. അപ്പോൾ മനുഷ്യരെ പൊതുവെ എടുത്തു കഴിഞ്ഞാൽ മനുഷ്യൻ്റെ ഇന്ദ്രിയങ്ങൾ, ഇന്ദ്രിയങ്ങൾ എന്ന് പറഞ്ഞാൽ പഴയകാലത്ത് ധരിച്ചിരുന്ന പോലെയൊന്നുമല്ല. പഴയകാലത്ത് മനുഷ്യനെ കുറിച്ച് വലിയ അറിവൊന്നും ഉണ്ടായിരുന്നു. ഇന്നെന്ന് പറയുന്നത് ഇപ്പോ തുകേന്ദ്രിയം, തുകേന്ദ്രിയം എന്ന് പറഞ്ഞാൽ നമ്മൾ ചൂടറിയുന്നു, തണുപ്പറിയുന്നു, ഇത് രണ്ടും അറിയുന്നു. അപ്പൊ ഇന്ദ്രിയങ്ങളുടെയൊക്കെ ഉള്ള പ്രയോജനം എന്ന് വെച്ചാൽ നമ്മുടെ ചുറ്റുമുള്ള പ്രകൃതിയിൽ വരുന്ന സ്റ്റിമുലസുകളെന്ന് പറയും, എന്തെങ്കിലും ചലനങ്ങൾ, മാറ്റങ്ങൾ, അതിനെ തിരിച്ചറിയുക എന്നുള്ളതാണ്. എന്ത്, നമ്മുടെ ഇപ്പൊ പ്രകാശം തന്നെ, പ്രകാശം കൂടുന്നു കുറയുന്നു, രാവിലത്തെ പ്രകാശമല്ല ഉച്ചയ്ക്ക് പ്രകാശം, ഈ ചെറിയ മാറ്റത്തെ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ ഇന്ദ്രിയം പിടിച്ചെടുക്കുന്നു. ഈ അന്തരീക്ഷത്തിൽ വരുന്ന ചെറിയ മാറ്റങ്ങളെ, ചൂടിലും തണുപ്പിലും ഒക്കെ വരുന്ന ചെറിയ മാറ്റങ്ങൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ, നമ്മളതറിയുന്നില്ല പലപ്പോഴും. ഇപ്പൊ ഞാൻ ഇപ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ എൻ്റെ ശരീരം ചെറുതായിട്ട് വേർക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് വേർക്കുന്നത്? ഇതിനകത്തുള്ള ചൂട് അതിനെ എൻ്റെ ബ്രെയിൻ പിടിച്ചു കഴിഞ്ഞു. ബ്രെയിൻ അത് മനസ്സിലായി, ഞാനതറിയണമെന്നില്ല. ഞാൻ ഈ സംഭാഷണത്തിൽ മുഴുകിയിരിക്കുമ്പോൾ എൻ്റെ ശരീരം ചൂടാകുന്നോ തണുക്കുന്നോ എന്നൊന്നും ഞാൻ അറിയത്തില്ല. അപ്പൊ ശരിക്കും അവിടെ എന്താ സംഭവിക്കുന്നത്? ഈ തൊലിയിൽ വന്നിരിക്കുന്ന നെർവ് എൻഡിങ്സ് എന്ന് പറയും, ഇവിടെ വന്നിരിക്കുന്ന ഈ നെർവ്സ്, അതിലുള്ള ന്യൂറോൺസ്, അതാണ് സെൻസ് ചെയ്യുന്നത്. സെൻസ് എന്ന് പറയുന്ന അതാണ്, ആ സ്റ്റിമുലസ്, ഈ അന്തരീക്ഷത്തിൽ വന്ന ചെറിയ മാറ്റത്തെ, വളരെ സൂക്ഷ്മമായ മാറ്റത്തെ എന്ത് ചെയ്യുന്നു, ഈ നെർവുകൾ പിടിച്ചെടുക്കുകയാണ്. അതതിനെ പെട്ടെന്ന് മനസ്സിലാക്കുന്നു. മനസ്സിലാക്കി എന്താ ചെയ്യുന്നത്? ഈ നെർവുകളെല്ലാം ഉടനെ ബ്രെയിനിലേക്ക് മെസ്സേജ് കൊടുക്കുകയാണ്. കാരണം ഇവരെല്ലാം ഈ ശരീരത്തിൽ ഇരിക്കുന്നതിന് വേണ്ടി എൻ്റെ ശരീരത്തെ സംരക്ഷിക്കാനാണ്. ഉടൻ ബ്രെയിനിന് മെസ്സേജ് എത്തുന്നു. ഉടൻ ബ്രെയിൻ എന്ത് ചെയ്യും? അവിടെ തിരിച്ചൊരു മെസ്സേജ് കൊടുക്കും. ഇപ്പൊ എങ്ങനെയാ സംരക്ഷിക്കേണ്ടത്? എന്തിന്? വേർക്കാനുള്ള. ഇപ്പൊ എൻ്റെ ശരീരം വേർക്കും. വേർക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? ശരീരം തണുക്കുന്നു. വേർക്കുന്നത് തണുക്കാൻ വേണ്ടിയിട്ടാണ്. തൊലി, തൊലിയെ സംരക്ഷിക്കണം. ഉള്ളിലുള്ള ആന്തരിക ഇന്ദ്രിയങ്ങളെ സംരക്ഷിക്കണം. അപ്പൊ ചൂട് കൂടുതൽ വന്നു കഴിഞ്ഞാൽ പ്രശ്നമാണ്. നമ്മുടെ ഉള്ളിലുള്ള ചൂടെന്ന് പറയുന്ന ഒരു 37 ഡിഗ്രി സെൽഷ്യസിൽ നിർത്തണം എപ്പോഴും. അതിന് വലിയ വ്യത്യാസം വരാൻ പാടില്ല, ചെറിയ വ്യത്യാസം വരാം. അതുകൊണ്ടെന്താണ്, നിരന്തരം നമ്മുടെ ഈ നെർവ് എൻഡിങ്സ് മെസ്സേജുകളെ സ്വീകരിക്കുന്നു, ബ്രെയിനിന് കൊടുക്കുന്നു, ബ്രെയിൻ തിരിച്ച് മെസ്സേജ് കൊടുക്കുന്നു. ഒരു ടവർ ഉണ്ടല്ലോ, ഒരു ടവർ എന്ന് വെച്ചാൽ ഒരു 5G ടവർ, അതിനെ ഒരു സമയം ഒരു 1,000,000 മെസ്സേജ് വരെ സ്വീകരിക്കാൻ പെടാം പറ്റും, മോഡേൺ ടവർ. അതിലും കൂടുതൽ എന്താണ് മെസ്സേജ് ഇങ്ങോട്ട് അയച്ചുകൊണ്ടിരിക്കുന്നു, തിരിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ബ്രെയിൻ. നമ്മളിതുപോലും അറിയുന്നുണ്ടോ? ഇതിനാണ് ഇന്ദ്രിയ പ്രവർത്തനം എന്ന് പറയുന്നത്, സെൻസ് എന്ന് പറയുന്നത്. ഇത് അങ്ങോട്ട് പോവുകയും തിരിച്ചു വരികയല്ല, ഇത് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ ഇതിനെ ഇന്റർപ്രറ്റ് ചെയ്യണം, അതിനെ പഠിക്കുകയാണ് ബ്രെയിൻ. എന്തൊക്കെയാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതിന്, എന്താണ് ചെയ്യേണ്ടത്, പ്രതിവിധി എന്താ ചെയ്യേണ്ടത്, ഒരു ഡോക്ടറെ പോലെ. എന്നിട്ട് അടുത്ത് ചെയ്യിപ്പിക്കുകയാണ് നമ്മുടെ ഈ സ്കിന്നിനെ കൊണ്ട്, വേർക്കുക എന്ന് പറയുന്ന ഒരു പരിപാടി അത് ചെയ്യിക്കുകയാണ്. വേർക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, നെർവസുകൾക്ക് മെസ്സേജ് കൊടുക്കുന്നത് വികസിക്കും. അത് വികസിച്ചിട്ട് ശരീരത്തിൽ എന്ത് ചെയ്യും, ഇത് കൊടുക്കും. തണുപ്പാണെങ്കിലോ മെസ്സേജ് കിട്ടുമ്പോൾ, തണുപ്പാണ് നമുക്ക് അനുഭവപ്പെടുകയാണെങ്കിൽ ഉടനെ തന്നെ മെസ്സേജ് പോകും, തണുപ്പാണ് ഉടനെ അവൻ തിരിച്ച് മെസ്സേജ് അതിനെ ചുരുക്കും, കാരണം ഹീറ്റ് നഷ്ടപ്പെടാതിരിക്കുക, നെർവുകളെയൊക്കെ ചുരുക്കും. അതിൻ്റെ ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് അത് എന്തൊക്കെയാ ചെയ്യുന്നത്. അതാണ് എന്താണ് രോമാഞ്ചം എന്ന് പറയുന്നില്ലേ, ഇതിങ്ങനെ ഉയർന്നു നീക്കുന്ന എന്താണ്, ചൂട് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നല്ല തണുത്ത വെള്ളത്തിലൊക്കെ നമ്മൾ മുങ്ങിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ശരീരം വിറയ്ക്കും അല്ലേ. ഇതെന്താ സംഭവിക്കുന്നത്, ബ്രെയിൻ മെസ്സേജ് കൊടുക്കുകയാണ്, നമ്മുടെ മസിലുകളെ വിറപ്പിക്കുകയാണ്, എന്തിനാ ചൂടാവുക. ബ്രെയിനിൻ്റെ മെസ്സേജ് കൊടുത്തിട്ട് നമ്മൾ വിചാരിക്കും നമ്മൾ നമ്മളെന്തോ ചെയ്യണം, നമ്മളൊന്നും ചെയ്യുന്നതല്ല. ബ്രെയിനിൻ്റെ മെസ്സേജ് കൊണ്ട് ഈ മസിലുകളെ ഇട്ട് തുള്ളിക്കുകയാണ്, എന്തിന് ശരീരം ചൂടാവും, എന്തിന് ഇതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക. ഈ ശരീരത്തെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി എന്തെല്ലാം പരിപാടികളാണെന്നുണ്ടെങ്കിൽ നിരന്തരം മനുഷ്യനത് കണ്ടുപിടിച്ച് ഒരിടത്തും എത്തിയില്ല. നിരന്തരം ലോകം മുഴുവൻ നൂറുകണക്കിന് സയൻറ്റിസ്റ്റുകൾ ഇരുന്ന് ഇത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതിനെ ഓരോ കാര്യങ്ങളെയും പെട്ടെന്ന് ടക്ക് ടക്കനെ ഗ്രഹിക്കുന്നതുകൊണ്ടാണ് ഇതിനെ സെൻസ് എന്ന് പറയുന്നത്. കണ്ണിൽ സംഭവിക്കുന്നു ഇത് തന്നെ, മൂക്കിൽ സംഭവിക്കുന്നു ഇത് തന്നെ. എല്ലാ മനുഷ്യരെയും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ മനുഷ്യരിലെല്ലാം പൊതുവേ ഇത് ഒരേ രീതിയിലാണ് നടക്കുന്നത്. പക്ഷെ മറ്റ് ജീവികളിൽ ഇതുപോലെയല്ല, ഓരോ ജീവികൾക്കും ഈ പ്രവർത്തനങ്ങളിലെല്ലാം വ്യത്യാസം വരും. പ്രാണികളിലെല്ലാം ഇപ്പോ വേർക്കാത്ത ജീവികളുണ്ട്, ചിലതിന് വേർപ്പിൻ്റെ ആവശ്യമേ ഇല്ല, അങ്ങനെയുള്ള പ്രാണികളുണ്ട്. നമ്മൾക്ക് എന്നാ വേർക്കണം, അത് വേറൊരു വിഭാഗമാണ്, വേർക്കേണ്ട ആവശ്യമുണ്ട് അതിന്. കണ്ണ് ദൂരക്കാഴ്ചയുടെ കാര്യത്തിൽ പരുന്തിന് എത്രയോ ദൂരം കാണാൻ പറ്റും, നോക്കാൻ കാണാൻ പറ്റത്തില്ല. പിന്നെ ചെറിയ വസ്തുക്കളെ കാണുന്ന കാര്യത്തിൽ പൂച്ചയ്ക്ക് ചെറിയ വസ്തുക്കളെ കാണാം, നമുക്ക് ആ ശേഷിയില്ല. ഇരുട്ടത്തും കാണാം, നമുക്കാണെങ്കിലോ ആ ശേഷിയില്ല. അപ്പോൾ ഓരോ പ്രാണികൾക്കും പ്രത്യേക പ്രത്യേക ശേഷികളാണ്. അവിടെയൊക്കെ ഈ സെൻസ് എന്ന് പറയുന്നത് പല രീതിയിലാണ്. ഇപ്പോ വാവലിൽ കാണുന്ന ഒരു ഇന്ദ്രിയം, അതിന് എക്കോ ലൊക്കേഷൻ, എക്കോ ലൊക്കേഷൻ എന്ന് പറയും, എക്കോ ലൊക്കേഷൻ. അത് നമ്മളിലില്ല. എന്താണ് സോണാർ സിസ്റ്റം എന്ന് പറയും, സാധാരണ കപ്പലിലൊക്കെ ഉപയോഗിക്കുന്നു അതുപോലെ. എന്ന് വെച്ചാൽ അതിൻ്റെ ശരീരത്തിൽ നിന്ന് ഒരു പ്രത്യേക ആവൃത്തിയിൽ ഇടപെട്ട് ഇടപെട്ട് ശബ്ദതരങ്ങൾ ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കും. അത് പൊയ്ക്കൊണ്ടിരിക്കും. മുറിക്കകത്തിട്ട് നമ്മളൊരു ഇതുണ്ടല്ലോ നരിച്ചീറ, അതിനെ ഓടിച്ചു നോക്കുക, ചെറിയ മുറിക്കകത്ത് ഒരിടത്തു നിന്ന് തട്ടത്തില്ല, വളരെ വേഗത്തിൽ അത് പോകുന്നു, ഓടുന്നത് പറക്കുന്നു. പക്ഷേ അത് ഒരിടത്തും ചെന്ന് ഇടിക്കത്തില്ല, നമ്മളെന്തെങ്കിലും കൊണ്ട് അടിക്കണവന്. എന്തുകൊണ്ടാണ് ഇതിൻ്റെ ശരീരത്തിൽ നിന്ന് നിരന്തരം ഇങ്ങനെ ഒരു പ്രത്യേക ആവൃത്തിയിൽ ശബ്ദതരംഗങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അത് ഈ അതിൻ്റെ മുമ്പിലുള്ള എല്ലാ വസ്തുക്കളിലും പോയി തട്ടിയിട്ട് തിരിച്ചു വരും, സെക്കൻഡുകൾക്കുള്ളിൽ തിരിച്ചു വരുമ്പോൾ അതിൻ്റെ ബ്രെയിൻ അത് ഗ്രഹിക്കും, ദാ മുമ്പിലൊരു സാധനമുണ്ട്, അങ്ങോട്ട് പോകാൻ പാടില്ല. ഈ ഇന്ദ്രിയം നമുക്കില്ല, നമ്മുടെ ഒരു ഇന്ദ്രിയത്തിനും ആ ശേഷിയില്ല. നമുക്ക് മണം പിടിക്കാം, ശബ്ദം കേൾക്കാം, പക്ഷേ കോലക്കേഷൻ നമ്മളില്ല. അപ്പൊ അത് വേറൊരു ജീവിയാണ്. ഇതാ ഉപയോഗിച്ചാണ് ഈ സോണാർ സിസ്റ്റം എന്ന് പറയുന്നത്. ഈ കപ്പലിൻ്റെയൊക്കെ അടിയിലൊരു ഉപകരണം വയ്ക്കും, അതിൽ നിന്ന് ഇതുപോലെ ഒരു പ്രത്യേക ആവൃത്തിയിൽ തരംഗങ്ങൾ വെള്ളത്തിൽ ഇട്ടുകൊണ്ടേയിരിക്കും. എന്നിട്ട് വേറെ റിസീവറുണ്ട്, തിരിച്ചു വരും. എവിടെയെങ്കിലും തട്ടിയിട്ട് തിരിച്ചു പറയും, കടലിൻ്റെ അടിയിൽ വല്ല പാറയുണ്ടോ, വല്ല കപ്പലും തകർന്ന് കിടപ്പുണ്ടോ. തിരിച്ചു വരുമ്പോൾ അതിനെ റിസീവർ അതിനെ പഠിക്കും. പഠിച്ചിട്ട് അത് ഇത്ര കിലോമീറ്റർ ദൂരെയാണ്, ഇത്ര മാസമുള്ള വസ്തുവാണ്, എല്ലാം കൃത്യമായി. അത് ഈ നരിച്ചീറിൻ്റെ പരിപാടിയാണ്, അതൊന്ന് പഠിച്ചാണ് ഒരു ശാസ്ത്രജ്ഞൻ കണ്ടുപിടിച്ചാണ്. അപ്പൊ ഈ സെൻസ് എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ഒരു പ്രത്യേക സെൻസാണ്. ഈ പഞ്ചേന്ദ്രിയങ്ങൾ, പഞ്ചേന്ദ്രിയങ്ങളല്ല അത്, പഴയകാലത്ത് പറഞ്ഞിരുന്നതാണ്. മനുഷ്യന് വേറെ ഇന്ദ്രിയങ്ങളുണ്ട്, ബാലൻസ് എന്ന് പറയുന്ന ഒരു ഇന്ദ്രിയമാണ്. എല്ലാ ഇന്ദ്രിയങ്ങളും പ്രവർത്തിക്കുന്നത് നമ്മുടെ ബ്രെയിനിലാണ്, അല്ലാതെ നമ്മൾ വിചാരിക്കുന്ന പോലെ ഈ നെർവ് എൻഡിങ്സ് അല്ല. ബാക്കി എല്ലാ ശരീരത്തിൻ്റെ ഭാഗത്തുള്ളത് നെർവ് എൻഡിങ്സ് ആണ്. നെർവുകൾ അവിടെ വന്നിങ്ങനെ വ്യാപിച്ചിരിക്കുന്നു, അത്രയേ ഉള്ളൂ. മൂക്കിലായാലും കണ്ണിലായാലും എവിടെ ആയാലും നമ്മളിപ്പോ ആദ്യകാലത്ത് മരത്തി കഴിഞ്ഞവരാണ്, പിന്നെയാണ് താഴെ ഇറങ്ങിയത്. അപ്പൊ താഴെ ഇറങ്ങിക്കഴിഞ്ഞ് പതുക്കെ എന്ത് ചെയ്തു, രണ്ട് കൈ സ്വതന്ത്രമാക്കി നിൽക്കാൻ ശ്രമിച്ചു. പക്ഷെ നിൽക്കുമ്പോൾ ഒരു പ്രശ്നമുണ്ട്, എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൂമിയുടെ ഗുരുത്വാകർഷണം നമ്മളെ താഴോട്ട് പുള്ളി ചെയ്യും. എപ്പോഴും എപ്പോഴും അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് നിൽക്കാൻ പറ്റില്ല, മറിഞ്ഞു വീഴും. ഗ്രാവിറ്റി ആകർഷണം. അപ്പൊ നമ്മളെ ഇതിങ്ങനെ മറിഞ്ഞു വീഴാൻ പോകുമ്പോൾ എന്ത് ചെയ്യും, ബ്രെയിൻ എന്ന് പറയുന്നത് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയാണ്. ഉടനെ ബ്രെയിൻ ഓരോ സ്ഥലത്തും മെസ്സേജ് കൊടുത്തുകൊണ്ടേയിരിക്കും, ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തിലേക്കും പോവും. ഇടത്തോട്ട് പോയാൽ ഉടനെ അങ്ങോട്ട് ചെല്ലും മെസ്സേജ്, അങ്ങോട്ട് പോകരുത്. വലത്തോട്ട് പോയാൽ അവിടെ ചെല്ലും. ഇത് ചെയ്യുന്ന ഒരു ബാലൻസിങ് ആണ്. അതൊരിന്ദ്രിയമാണ്, ബ്രെയിനിലിരിക്കുന്ന ഒരു ഇന്ദ്രിയമാണ്, ഹൈപ്പോ തലാമസിലിരിക്കുന്ന ഒരു ഇന്ദ്രിയമാണ് അത് ചെയ്യുന്നത്. മറ്റ് ഇന്ദ്രിയങ്ങളെ പോലെ തന്നെ അതൊരിന്ദ്രിയമാണ്. അതുകൊണ്ടാണ് നമുക്കെന്താണ്, പക്ഷേ നാൽക്കാലികൾക്ക് ഇത്രയും ബുദ്ധിമുട്ടില്ല. അതുകൊണ്ടാണ് നാൽക്കാലികളെല്ലാം ജനിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ എന്ത് ചെയ്യുന്നു, അവരെഴുന്നേറ്റ് കിടക്കുന്നു. കാരണം അവർക്ക് ഈ രണ്ട് കാര്യം നിൽക്കേണ്ട പ്രശ്നമില്ല. ബൈപെഡലിസം എന്ന് പറയും, മനുഷ്യൻ എന്താണ് ലക്ഷക്കണക്കിന് വർഷം കൊണ്ടാണ് ഹോമോസാപ്പിയൻസ്, ഇന്നത്തെ നമ്മളുണ്ടായിട്ട് 160,000 വർഷം അതെന്നാണ്. പക്ഷേ 300,000 വർഷം മുമ്പേ ഇത് തുടങ്ങി സാപ്പിയൻസ്. നമ്മുടെ ഈ വർഗം ഹോമോ വർഗം എന്ന് പറയുന്നത് 300,000 വർഷം മുമ്പേ തുടങ്ങിയതാണ് പരിണാമം. അപ്പൊ ഈ ലക്ഷക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് ശീലിച്ച് ശീലിച്ചാണ് നമ്മൾ രണ്ട് കാര്യം നിൽക്കുന്നത്. അപ്പൊ നമ്മുടെ ഘടനയൊക്കെ മാറിപ്പോയി. പഴയകാലത്ത് നമ്മുടെ കാലുകൊണ്ട് മരങ്ങളിൽ അമർത്തിപ്പിടിക്കുകയായിരുന്നു കുരങ്ങന്മാരെ പോലെ. നടന്ന് നടന്ന് എന്ത് ചെയ്തു, ഈ ഇതിൻ്റെ അസ്ഥികളൊക്കെ മാറിപ്പോയി. നമ്മുടെ കാലിന് വളരെ കൂടുതൽ അസ്ഥികളുണ്ട്, പിടിക്കാൻ വേണ്ടി ഇങ്ങനെ വളയാൻ വേണ്ടിയിട്ട് ഉള്ള അസ്ഥികളുണ്ട്. പക്ഷെ നടന്ന് നടന്ന് എന്ത് ചെയ്തു, ഇതങ്ങ് മാറിപ്പോയി. ഇപ്പൊ നമുക്ക് കാലുകൊണ്ടൊന്നും പിടിക്കാൻ പറ്റില്ലല്ലോ, പക്ഷെ കുരങ്ങം പിടിക്കുന്നു. അതൊക്കെ പരിണമിച്ചതിൻ്റെ അടയാളങ്ങളാണ് ഈ കാലും മറ്റുമൊക്കെ. നമ്മൾ എന്താണ് പ്രൈമേറ്റുകളിൽ നിന്ന് പരിണമിച്ചു എന്ന് പറയുന്നതിൻ്റെ ഒരു പ്രധാന അടയാളം നമ്മുടെ കാലാണ്. മറ്റ് പ്രാണികൾക്കില്ലാത്ത അസ്ഥി സംവിധാനമാണ് നമ്മുടെ കാലിലുള്ളത്. അപ്പോൾ അവിടെ എന്ത് ചെയ്യുന്നു, ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ അതിന് ഒന്ന് നിൽക്കണമെങ്കിൽ എത്ര കാലം പിടിക്കും, ഇനി ഒന്ന് നടക്കണമെങ്കിൽ എത്ര കാലം പിടിക്കും, അതിനകം നിരന്തരം വീണുകൊണ്ടേയിരിക്കും. ഇത് തന്നെയാണ് പഴയ കാലത്ത് നമ്മുടെ പൂർവികന്മാർക്കും പറ്റിയത്. അവരും ആയിരക്കണക്കിന് വർഷങ്ങൾ ലക്ഷക്കണക്കിന് വർഷങ്ങൾ വീണു എണീറ്റും വീണു എണീറ്റും നടന്നു. പിന്നെ അതെന്ത് ചെയ്തു, നമ്മുടെ ബ്രെയിൻ അതുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് അവിടെ ഒരു ഇന്ദ്രിയം രൂപപ്പെട്ടു വന്നു. എന്നിട്ട് ഇപ്പോഴും ഇപ്പം നമ്മൾ നടക്കുമ്പോഴും നിരന്തരം ആ ബാലൻസ് ചെയ്യുന്ന ഇന്ദ്രിയം അവിടെ ഇരുന്നുകൊണ്ട് ശരീരത്തെ ബാലൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് വേറെ ഒരു പ്രാണികൾക്കും ഇല്ല. അതാണ് മനുഷ്യൻ്റെ ഒരു പ്രത്യേകത. ഇങ്ങനെ മനുഷ്യന് മാത്രമുള്ള നിരവധി സവിശേഷതകളുണ്ട്. അപ്പൊ അത് പഴയ ഒരു രീതിയിൽ അന്ന് പൊതുവെ മനസ്സിലാക്കിയ രീതിയിൽ ഗുരു ഇവിടെ അതിനെ ചുരുക്കി പറഞ്ഞിരിക്കുന്നു എന്നേ ഉള്ളൂ. ഇന്ന് ഈ വിഷയത്തെക്കുറിച്ച് എന്താണ് ഒരുപാട് പഠിക്കാനും അറിയാനും ഉണ്ട്. നമ്മൾ എത്ര അറിഞ്ഞാലും തീരാത്ത രീതിയിലുള്ള അറിവുണ്ട്. അപ്പൊ ഇതുകൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്ന ഇതാണ്, എന്താണ് മനുഷ്യൻ അവൻ്റെ ശരീരപ്രകൃതി കൊണ്ടും അവൻ്റെ ഇന്ദ്രിയങ്ങളുടെ പ്രവൃത്തി കൊണ്ടും മറ്റ് ജീവികളിൽ നിന്നെല്ലാം വ്യത്യസ്തനാണ് മനുഷ്യൻ. അങ്ങനെ ഒരു പ്രത്യേകതയാണ്. ഇതെല്ലാം കൂടെ ചേരുമ്പോഴാണ് ടാക്സോണമി എന്ന് പറയും. കാരണം ഇത് ഈ പ്രാണികളെങ്ങനെ വിഭജിക്കുമ്പോൾ നമ്മൾ പല വിഭാഗത്തിലും പെടും. വീണ്ടും തന്നെ അരിച്ചു പിറക്കി അരിച്ചു പിറക്കി ഇപ്പൊ മാമൽസ് എന്ന് പറയുന്നു. ഇന്ന് പ്രസവിക്കുന്ന ഗർഭപാത്രമുള്ള എല്ലാ ജീവികളും മാമൽസാണ്. പക്ഷെ അതിൽ നിന്ന് വീണ്ടും നമ്മളെ വിഭജിക്കും. അപ്പൊ അതിൽ നിന്ന് എന്ത് ചെയ്യും, പ്രസവിക്കുന്ന മറ്റ് ജീവികളെയൊക്കെ ഒഴിവാക്കി മനുഷ്യനെ പ്രത്യേകിച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് വേറെ ചില പ്രത്യേകതകൾ മനുഷ്യന് കണ്ടെത്തും. അങ്ങനെയാണ് ഈ ജീവി വിഭജനം നടത്തുന്നത്. അപ്പൊ നമ്മളിലുള്ള ചില പ്രത്യേകതകൾ വേറെ ഒന്നിനും കാണും, പക്ഷേ വീണ്ടും അവിടെ ഒരു അരിപ്പ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അവസാനം കുറേ വിശേഷതകൾ നമ്മളിൽ മാത്രമായി ഒന്ന് നിൽക്കും. അതാണ് ഇവിടെ പറയുന്നത്. ഇന്ദ്രിയ പ്രവർത്തനങ്ങളെന്ന് പറയുന്നത് ഇങ്ങനെയുള്ള നിരവധി ഇന്ദ്രിയങ്ങളുണ്ട്. ഇതെല്ലാം എന്താണ് മനുഷ്യന് മാത്രമായിട്ടുള്ളതാണ്. സമയം